കവിത എഴുതുന്നു കനകമഷിയാലാരോ കരളിലുണരുന്നു പ്രിയതരമൊരു നവഗാനം കാറ്റലയിലാരേകി സ്നേഹമയ സംഗീതം കാൽത്തളിരിൽ നീ ചാർത്തു നിന്റെ കളമഞ്ചീരം പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം എത്ര ചൈത്രം നിന്റെ മുന്നിൽ ചിത്രവർണം നെയ്തു ഒന്നു നുകരാൻ നീലമലരെ ഇന്നുവരെ മറന്നേ പോയോ എങ്ങുമുയരുന്നിതാ വസന്ത കോകിലത്തിനാലാപം പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം ശ്രീസുഗന്ധം എന്തിനായി നീ മൂടി വച്ചു പൂവേ നിന്റെ ഹൃദയം തൊട്ടു തഴുകാൻ വന്നണയുമിളം കാറ്റാൻ ഞാൻ നിന്നിൽ വിരിയുന്നൊരാ നിന്നിൽ വിരിയുന്നൊരാ ചാരുതര സുസ്മിതം ഒരേതനാക്കി നിന്റെ ആരാമം പീലിത്തുമ്പു കൊണ്ടു കാലം മെല്ലെ തൊട്ടൊഴിഞ്ഞു ലോലം നിന്നിൽ നെയ്തൊരിന്ദ്രജാലം കാണും കനവുകളിതു സഫലം കവിത എഴുതുന്നു കനകമഷിയാലാരോ കരളിലുണരുന്നു പ്രിയതരമൊരു നവഗാനം കാറ്റലയിലാരേകി സ്നേഹമയ സംഗീതം കാൽത്തളിരിൽ നീ ചാർത്തു നിന്റെ കളമഞ്ചീരം.